الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. ബഹുമാന്യായ ശ്രോതാക്കളെ, 40 ഹദീസുകളിലെ രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ഖാല ഇമാമു നവവി റഹിമഹുല്ലാഹ് വഅൻ ഉമറ റളിയല്ലാഹു അയ്ദൻ ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ ഇത്തലഅ അലൈന റജുലുൻ ശദീദു ബയാദി സിയാബ് ശദീദു സവാദി ശാർ ലാ യുറാ അലൈഹി അസറു സഫർ ولا يعرفه منا احد حتى جلس الى النبي صلى الله عليه وسلم فاسند ركبتيه الى ركبتيه ووضع كفيه على فخذيه وقال يا محمد اخبرني عن الاسلام فقال رسول الله صلى الله عليه وسلم الاسلام ان تشهد ان لا اله الا الله وان محمدا رسول الله وتقيم الصلاه وتؤتي الزكاه وتصوم رمضان وتحج البيت ان استطعت اليه سبيلا قال صدقت قال فاجبنا له يساله ويصدقه قال فاخبرني عن الايمان قال ان تؤمن بالله وملائكته وكتبه ورسله واليوم الاخر وتؤمن بالقدر خيره وشره قال صدقت قال فاخبرني عن الاحسان قال ان تعبد الله كانك تراه فان لم تكن تراه فانه يراك قال فاخبرني عن الساعه قال ما المسؤول عنها بأعلم من السائل قال فأخبرني أن مارتها قال أن تلد الأمة ربتها وأن ترى الحفاة العراة الآلة رعاء الشاه يتطاولون في البنيان قال ثم انطلقت فلبست مليا ثم قال لي يا عمر أتدري من السائل قلت الله ورسوله أعلم قال فإنه جبريل أتاكم يعلمكم دينكم رواه مسلم. ഇമാം നവവി രണ്ടാമതായി കൊടുത്ത ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസാണ്. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം നവവി പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാകുന്നു. ഇസ്ലാമിൻ്റെ അടിത്തറ വിശദീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ കിതാബ് എന്നാണല്ലോ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ആ രൂപത്തിൽ ഹദീസുകളുടെ ഉമ്മുൽ ഹദീസാണ് ഈ ഹദീസ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അതായത് വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളുടെ മുഴുവൻ സാരാംശമാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് എന്നതുപോലെ ഹദീസുകളുടെ മുഴുവൻ ആശയങ്ങളുടെ സംഗ്രഹമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് പറയാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ഈ റിപ്പോർട്ട് തന്റെ പിതാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം ആ സാഹചര്യം, ആ പശ്ചാത്തലം വിശദമായി അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. യഹ്യ ബിൻ യഅമറിൽ നിന്ന് ഇബ്നു ബുറൈദ ഉദ്ധരിക്കുകയാണ്. ഖാല കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറ മഅബദുൽ ജുഹനി. ബസറയിൽ ഖദർ നിഷേധിച്ചുകൊണ്ട് മഅബദുൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തി രംഗപ്രവേശനം ചെയ്തു. ഇത് കേട്ടപാടെ യഹ്യ ബിൻ യഅമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനും എന്റെ കൂട്ടുകാരൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനുൽ ഹിമ്യരിയും ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ പുറപ്പെടാൻ ഒരു കാരണമുണ്ടായിരുന്നു. കൊൽന ലൗലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹൗലാഇ ഫിൽ ഖദർ. നമ്മൾക്ക് ഹജ്ജിന് പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും സഹാബിയെ മക്കയിലോ മദീനയിലോ വെച്ച് കാണാൻ സാധിക്കുകയും നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഖദർ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുടെ സംശയങ്ങൾക്കുള്ള സംശയം ചോദിച്ച് നിവാരണം വരുത്തുകയും ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട് ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ ചെന്നപ്പോൾ ഉഫിക്കലന അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് ദാഖിറനിൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമറിനെ കണ്ടുമുട്ടി. മസ്ജിദ് നെമിറ അറഫയിലുള്ള പള്ളിയിൽ വെച്ചാണ് ഈ സംഭവമെന്ന് വിശദമായ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഞങ്ങളിൽ ഒരാൾ വലതുഭാഗത്തും രണ്ടാമൻ ഇടതുഭാഗത്തുമായി അദ്ദേഹത്തിന്റെ പുറകെ കൂടി. എന്നിട്ട് ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആരാണ് ആദ്യം സംസാരിക്കുക എന്ന അർത്ഥത്തിൽ. അങ്ങനെ കൊൽത്തു ഞാൻ തന്നെ ചോദിച്ചു. എന്റെ സഹോദരൻ കണ്ണുകൊണ്ട് എന്നോട് ചോദിക്കാൻ എനിക്ക് അനുവാദം തന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, അബ അബ്ദുറഹ്മാൻ ഇന്നഹു ഖദ് ദഹറക ബിനാനാസു യഖ്റഊന ഖുർആൻ. ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന ഹാഫിദീങ്ങളായ ചില ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർ യതഫക്കറൂന ഇൽമ, വിജ്ഞാനം തലനാരിഴകിയായി സൂക്ഷ്മമായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്നിട്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ അബ്ദുറഹ്മാൻ പുലിപ്പേരാണ് അദ്ദേഹത്തിനോട് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയുണ്ടായി, വന്നഹും യസ്അമൂന അല്ലാ ഖദർ, പക്ഷെ അവരിപ്പോ പറയുന്നത് ഖദറില്ല എന്നാണ്. അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നില്ല എന്നാണ് അവരുടെ വാദം. അന്നൽ അംറ ഉൻഫുൻ, കാര്യങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിഫലനം എന്ന രൂപത്തിൽ അടുത്ത കാര്യമുണ്ടാകുന്നു എന്നതാണ് അവരുടെ വാദം എന്ന് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. കാല, അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, ഫൈദാലക്കി തൗലായിക ഫഅഖ്ബിറുഹും അന്നീ ബരീഉം മിൻഹും വഅന്നഹും ബുറാഉ മിന്നി, നിങ്ങൾ മടങ്ങി നാട്ടിലെത്തിയാൽ അവരെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അവരോട് അറിയിച്ചേക്കുക, ഇബ്നു ഉമർ എന്ന ഞാൻ അവരിൽ നിന്നും അവരെന്റെ ദീനിൽ നിന്നും ഒഴിവാണ്, അതായത് അവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല എന്ന് നിങ്ങൾ അവരെ അറിയിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ സത്യം ചെയ്യുന്ന അള്ളാഹു തന്നെയാണ് സത്യം. അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഉഹദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുകയും ഖദറിൽ വിശ്വസിക്കുകയും ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഹദ്ദസനി അബി ഉമർ ബിനുൽ ഖത്താബ്, എന്റെ ഉപ്പ ഉമർ പറയുകയുണ്ടായി, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, ഞങ്ങൾ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ, ഇത്തലാലൈന റജുലുൻ ശദാദു ശദീദു ബയാദി സിയാബ്, തൂവെള്ള വസ്ത്രധാരിയായ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്നു. ശരീദു സവാദിഷ്യർ, കറുകറുപ്പ് മുടിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ലായുറ അലൈഹി അസറു സഫർ, യാത്ര ചെയ്തതിന്റെ ഒരടയാളവും അയാളിലില്ല. വലായാരിഫുഹു മിന്ന അഹദും, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അയാളെ അറിയുകയുമില്ല. യാത്ര ചെയ്തതിന്റെ ക്ഷീണമില്ല, എന്നാൽ ആ പ്രദേശത്തുകാരനാണെന്ന് അറിയാനുള്ള അടയാളവും അയാളിലില്ല. ഹത്താ ജലസൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരുന്നു. ഫാസിനദ റുക്കുബത്തൈഹി ഇലാ റുക്കുബത്തൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടുകളിലേക്ക് അയാളുടെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. വവദാ കഫ്ഫൈഹി അലാ ഫഖിദൈഹി, അയാളുടെ രണ്ട് കൈപ്പത്തികളും അയാളുടെ തുടയിൽ തന്നെ വെച്ചു. വഖാല യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, മുഹമ്മദ് എനിക്ക് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരൂ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഇസ്ലാം അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വതുഖീമസ്സലാ വതുത്തിസ്സകാ വതസൂമ റമളാൻ വതഹജ്ജൽ ബൈത ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹും ഷഹാദത്ത് അൻ മുഹമ്മദുർ റസൂലുള്ളാഹും പ്രഖ്യാപിക്കലാണ്, നമസ്കാരം നിർവഹിക്കലാണ്, സകാത്ത് നൽകലാണ്, റമദാനിലെ നോമ്പ് നോറ്റുവിട്ടലാണ്, വതഹജ്ജൽ ബൈത ഹജ്ജ് നിർവഹിക്കലാണ് കഴിയുമെങ്കിൽ. കാല, അത് കേട്ടതോടുകൂടി സദഖത്ത, അയാൾ പറഞ്ഞത് റസൂല് പറഞ്ഞത് ശരിയാണ്. ഫഅജിബ്നാഹു യസ്അലുഹു യസദ്ദിഖു, അത് കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അയാൾ റസൂലിനോട് ചോദിക്കുകയും പിന്നെ റസൂല് പറഞ്ഞത് ശരിയാണെന്ന് ശരിവെക്കുകയും ചെയ്യുക, അത് പരിചയമില്ലാത്തതാണല്ലോ, അവർ അത്ഭുതപ്പെട്ടു. അയാൾ വീണ്ടും ചോദിച്ചു, ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലും അവന്റെ മലായിക്കത്തുകളിലും അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും യോമുൽ ആഖിറത്തിലും വിശ്വസിക്കലാണ്. അതേപോലെ വതുഅ്മിനു ബിൽ ഖദരി ഖൈരിഹി വശരരി, ഖദാ ഖദറിലും അതിന്റെ നന്മയിലും അതിലെ തിന്മയിലും വിശ്വസിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ കാല സദഖത്ത് അയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വീണ്ടും അയാൾ ചോദിച്ചു, അഖ്ബിർ നിയാനിൽ ഇസ്ലാൻ, ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹനെ കാണുന്ന രൂപത്തിൽ അവനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നു. ഖാല ഫഅഖ്ബിർ നിയാനി സാഅ, അപ്പോൾ അയാളുടെ അടുത്ത ചോദ്യം അന്ത്യനാളിനെ സംബന്ധിച്ച് അതെന്നാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചോദിക്കപ്പെട്ടവന് ചോദ്യകർത്താവിനേക്കാൾ ആ വിഷയത്തിൽ അറിവില്ല. ഉടനെ അയാൾ പറഞ്ഞു, എന്നാൽ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജമാനത്തിയെ അടിമ സ്ത്രീ പ്രസവിക്കലാണ്, അതേപോലെ തന്നെ നഗ്നപാദരും വസ്ത്രം ധരിക്കാനില്ലാത്തവരുമായ ദരിദ്രരായ ആട്ടിടയന്മാർ ബിൽഡിങ്ങുകളുടെ ഉയരം പൊക്കുന്നതിൽ മത്സരിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് മറുപടി നൽകി. അയാൾ അവിടുന്ന് പോവുകയും സുമ്മൻ തലക്ക ഫലബിസ്തു മരിയ, അയാൾ പോയപ്പോൾ ഞാൻ അവിടെ തങ്ങുകയും ചെയ്തു. ഇവർദാനക്ക് പറയാം, സുമ്മ കാലടി, അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമറിനെ വിളിച്ചിട്ട് ചോദിച്ചു, യാ ഉമറു അതദരി മൻ ഇസ്ഹായിൽ, ഉമറെ ആ വന്ന ചോദ്യകർത്താവാരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? കൊൽത്തു അള്ളാഹു റസൂലുഹു അലം, ഞാൻ പറഞ്ഞു അള്ളാഹുവിനും റസൂലിനും അറിയാം, എനിക്കറിഞ്ഞൂടാ. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമക്കും ദീനക്കും, അതായിരുന്നു ജിബ്രീൽ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാകുന്നു. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് സഹായിമാരുടെ സദസ്സിൽ വെച്ച്. എന്തൊക്കെയാണ് പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ? ഏത് രൂപത്തിലാണ് ചോദിക്കേണ്ടത്? എങ്ങനെയാണ് പഠിക്കേണ്ടത്? പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ആധുനിക പഠന രീതിയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ശൈലിയാണ് സംഭാഷണ രീതിയിലൂടെ കാര്യങ്ങൾ ഗ്രാഹ്യമാക്കി കൊടുക്കുക എന്നത്. ആ ശൈലിയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടാമതായി ഈ വിഷയത്തിന്റെ ചുരുങ്ങിയ വിശദീകരണം. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനുണ്ടായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം നമ്മൾ പറഞ്ഞു. ബസറയിൽ സഹായിമാരുടെ കാലത്ത് എന്നെ പൊട്ടിപ്പുറപ്പെട്ട ഫിത്നയായിരുന്നു ഖദർ നിഷേധം. മിക്ക ഫിത്നകളും വന്നിട്ടുള്ളത് ജിഹത്തിൽ മഷരിക്ക്. നബിസ്വല്ലാഹി മാതങ്ങള് ഒരിക്കൽ രാവിലെ പ്രഭാഷണത്തിന് രാവിലെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചു. ആ സമയത്തോ ഓരോരുത്തരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നജീദുകാർ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു അവിടെ നിന്നാണ് ഫിത്നകൾ കടന്നു വരിക, ഉദ്ദേശിക്കുന്നത് ഇറാഖാണ്. ആ പ്രദേശത്തു നിന്നാണ് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഫിത്നകൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് ആ പ്രദേശം മുഴുവൻ ശപിക്കപ്പെട്ടതോ അവിടുന്ന് തിന്മ മാത്രമേ വരികയുള്ളൂ എന്നർത്ഥമില്ല. അവിടെ നിന്ന് ഒരുപാട് നന്മകളും വന്നിട്ടുണ്ട്. മിക്ക മുഹദ്ദിസുമാരും ആ പ്രദേശത്ത് വന്നവരാണ്. ഒരുപാട് അയ്മത്തുകളും പണ്ഡിതന്മാരും ആ പ്രദേശത്ത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ട് കാണാൻ പറ്റും. ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാരിലേക്കൊക്കെ സൂചന നൽകിക്കൊണ്ട് പേർഷ്യയിലുള്ള ചില പണ്ഡിതന്മാർ വിജ്ഞാനം സുറയ്യ നക്ഷത്രത്തിലാണെങ്കിൽ പോലും എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അവരെ സംബന്ധിച്ച് വാഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രദേശം ആരെയും നന്നാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ആളുകളുടെ പ്രവൃത്തിയാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷേ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് തിന്മകൾ ആ പ്രദേശത്തുകൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സഹായിമാരുടെ കാലത്ത് ആദ്യം വന്നത് ഖദർ നിഷേധമാണ്, പിന്നീട് തശയ്യു അലി റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്തിന് അർഹൻ എന്നാരംഭിച്ച് പിന്നീടുണ്ടായ ഒരുപാട് ഫിത്നകൾ, അതിനുശേഷം പിന്നീട് എഹ്തിസാല്, ജഹ്മൂ ബിൻ സഫ്വാൻ നേതൃത്വത്തിലുള്ള ഒരുപാട് ചിന്താഗതികൾ, അങ്ങനെയുള്ള ഓരോ ഫിത്നകളും കടന്നു വന്നത് ആ പ്രദേശങ്ങളിലൂടെയായിരുന്നു. അതിന്റെ തുടക്കത്തിൽ സഹായിമാരുടെ കാര്യത്ത് ആദ്യമുണ്ടായ വിധേയത്താണ് ഖദർ നിഷേധം. ഖദർ നിഷേധം എന്ന് പറഞ്ഞാൽ അള്ളാഹു മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടില്ല. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭൂമിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്, മറിച്ച് ഇവിടെ ഒരാൾ പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ അടുത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് അവരുടെ വാദം. എന്നിട്ട് അവരുടെ അവസ്ഥ പറയാൻ ആരാണ് അവര്? അവര് ഉനാസുൻ യഖ്റഊന ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഇൽമുമായി ബന്ധമുള്ളവുമായ പണ്ഡിതന്മാരാണ്, മതവിദ്യാർത്ഥികളാണ്. അതാണ് ഏറ്റവും വലിയ ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ സമുദായത്തിന്റെ പേരിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഖുർആനിൽ തർക്കിക്കുന്ന വ്യക്തികളെയാണ്, പക്ഷേ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി അഖാഫു അലൈക്കും സലാഫ് ബഹുന്ന കായിനാത്തുൻ, എന്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ്, പക്ഷേ അത് മൂന്നും സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്ന്, സല്ലത്തു ആലിം, പണ്ഡിതന്മാരുടെ പിഴവുകൾ. രണ്ട്, ജിദാല് മുനാഫിക്കും ബിൽ ഖുർആൻ, കപട വിശ്വാസികൾ ഖുർആൻ ഓതിക്കൊണ്ട് തർക്കിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമതായി, നിങ്ങൾക്ക് ദുനിയാവിന്റെ മോടികൾ അള്ളാഹു തുറന്നു നൽകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു, അത് മൂന്നും പക്ഷേ സംഭവിക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റും. ഇതാണ് അവരുടെ അവസ്ഥ. ഇങ്ങനെ ഈ ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ ചെയ്തത്, ആ നാട്ടുകാർ ചെയ്തത്, അവരുടെ കൂട്ടത്തിലെ രണ്ടുപേർ സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്, അവരാരെയെങ്കിലും ഹജ്ജിന് പുറപ്പെട്ടാൽ അവിടെ വെച്ച് കാണാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ വരികയും അവർക്ക് സഹാബിമാരുടെ കൂട്ടത്തിലെ ഉലമാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ കാണാൻ സാധിക്കുകയും ചെയ്തു. ഇത് ബുദ്ധികൂർമതയുള്ള ആളുകൾ മാത്രം സ്വീകരിക്കുന്ന ശൈലിയാണ്. ഒരു മുസ്ലിമിന്റെ അടുക്കൽ വേണ്ട ശൈലിയും അതുതന്നെയാണ്. ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യമേ സോഷ്യൽ മീഡിയയിൽ എഴുതി അത് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഫസ് അരു അഹ്ലദിക്കരിയും കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വൈദാ ജാഅഹും അംറും മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി, അവരുടെ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഭയമോ പേടിയോ വന്നാൽ, അദാഉ ബിഹി, അവരത് പ്രചരിപ്പിക്കും. അത് കപട വിശ്വാസികളുടെ ലക്ഷണമാണ്. വലവ് റദ്ദുഹു ഇലർ റസൂലി വൈലാ ഉലിൽ അംരി മിൻഹും, അവരാ വിഷയം അള്ളാഹുവിന്റെ റസൂലിലേക്കും പണ്ഡിതന്മാരിലേക്കും കൈകാര്യകർത്താക്കളിലേക്കും മടക്കിയാൽ, ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നൊക്കെ അതിനെ സംബന്ധിച്ച് ഇസ്തിംബാത്ത് നടത്താൻ, ഗവേഷണം നടത്താൻ കഴിവുള്ള ആളുകൾ അതിന് മറുപടി പറയുമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ പണ്ഡിതന്മാരും ഈ മുഹദ്ദിസുമാരും പിൽക്കാലത്ത് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വന്നു, അവർ ഇബ്നു ഉമറിനെ കണ്ടു, റളിയല്ലാഹു അൻഹുമ എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഖദറിന്റെ വിഷയം, ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ നിഷേധം, ഖദറിനെ അവർ നിഷേധിക്കുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഫഅഖ്ബിറുഹും, നിങ്ങൾ അവരെ കണ്ടാൽ അവരോട് അറിയിക്കുക, ഞാൻ അവരിൽ നിന്നും അവരെന്നിൽ നിന്നും ഒഴിവാണ്, അതായത് അവർ മുസ്ലിങ്ങളല്ല. അപ്പോൾ ഖദർ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല എന്ന കാര്യം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബിമാർ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മലക്കുകൾക്ക് മനുഷ്യന്മാരുടെയും മറ്റു കോലങ്ങളിലൊക്കെ രൂപാന്തരപ്പെടാൻ പറ്റും, അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ വേഷത്തിൽ വന്നിരിക്കാൻ, എന്നിട്ട് എങ്ങനെയാണ് വിജ്ഞാനം ചോദിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്നുകൂടി സഹായമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ അടുത്ത് കാൽമുട്ട് മുട്ടിനോട് ചേർന്നിരുന്നു എന്നാണ്. എന്നിട്ട് കൈകൾ രണ്ടും അയാളുടെ കൈ തൊടയിൽ തന്നെ വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊടയിലാണ് എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്ത് വിളിച്ച് അദ്ദേഹം വിളിച്ചു, കാരണം അത് ജിബ്രീലായിരുന്നു. എന്നിട്ട് പറയുകയാണ്, എന്താണ് ഇസ്ലാം? ഒന്നാമത്തെ ചോദ്യതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അത് ഷഹാദത്ത് കലിമ രണ്ടും അംഗീകരിക്കലാണ്, അത് പ്രഖ്യാപിക്കലാണ്, അത് സാക്ഷ്യം വഹിക്കലാണ്. അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും പ്രഖ്യാപിക്കലാണ്, അത് ഷഹാദത്ത് സാക്ഷ്യം വഹിക്കലാണ്. പിന്നീട് വതുഖീമസ്സല നമസ്കാരം നിലനിർത്തലാണ്. മൂന്ന്, തൂത്തി സക്ക നോമ്പ് കൊടുക്കുക, നോമ്പ് സക്കാത്ത് നൽകുക, ഒത്തസൂമ റമദാൻ നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക കഴിവുള്ളവർ, ഇതാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ പഠിച്ചു വരുന്നത്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്. ഈ അഞ്ച് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കർമ്മപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് അടുത്ത ചോദ്യം, ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയപ്പോൾ സ്വദക്തായി എന്ന് അംഗീകരിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ഫഹ്ബിർനി അനിൽ ഈമാൻ, എന്നാൽ ഈമാൻ എന്താണെന്ന് പറഞ്ഞതാ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും കലാകതറിലും വിശ്വസിക്കലാണ് എന്ന് മറുപടി കൊടുത്തു. ഇവിടെയാണ് അവരുടെ ചോദ്യത്തിനുള്ള മറുപടി ഉള്ളത്. കലാകതറിലും വിശ്വസിക്കുക, ഖൈരിഹി വശരിഹി, അള്ളാഹുവിന്റെ തീരുമാനത്തിലെ ഖൈറും നമ്മളുടെ പ്രവൃത്തിയിലുള്ള ഷെറും, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും, ഇങ്ങനെ രണ്ട് രൂപത്തിൽ അർത്ഥം അതിനുണ്ട്. പിന്നെ അയാളുടെ ചോദ്യം, എന്താണ് എഹ്സാൻ എന്ന് പറയുക എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം, എന്താണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എന്നെക്കാളും ചോദ്യകർത്താവിനെക്കാളും എനിക്കറിയില്ല. അപ്പൊ അയാളുടെ ചോദ്യം, എന്നാൽ അടയാളം പറഞ്ഞുതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജമാനത്തിയെ അടിമ സ്ത്രീ പ്രസവിക്കലാണ്. എന്താണതിന്റെ ഉദ്ദേശം എന്നതിൽ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് കൃത്യമായി തീരുമാനിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതിന്റെ അതേപോലെ തന്നെ മറ്റൊരു അടയാളം, ചെരുപ്പ് ധരിക്കാനില്ലാത്ത, വസ്ത്രം ധരിക്കാനില്ലാത്ത അട്ടിടിയന്മാരായ ആളുകൾ ബിൽഡിങ്ങുകളുടെ ഉയരത്തിൽ മത്സരിക്കലാണ്, പരസ്പരം മത്സരിക്കലാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അയാൾ അംഗീകരിച്ചു, അയാൾ പോവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അവിടെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ വന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും റസൂലിനും അറിയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പറയേണ്ട സംഗതിയാണ്. റസൂലിന്റെ വഫാത്തിന് ശേഷം പിന്നീട് പറയേണ്ടത് അള്ളാഹു അയലം എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ആ ഇൽമ് നിനക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂലിനാണ് ആ കാര്യം അറിയുക, അള്ളാഹുവിനും അറിയാം എന്ന മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു സഹാബിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറയാറുള്ളത് അള്ളാഹു അയലം എന്നാണ്. ലോക മുസ്ലിങ്ങളുടെ 14 നൂറ്റാണ്ട് കാലത്തെ അവരുടെ മറുപടിയും അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച്, അറിഞ്ഞ കാര്യമാണെങ്കിലും കൂടുതൽ അറിയുള്ള ആള് അള്ളാഹു ഉണ്ട് എന്ന അർത്ഥത്തിൽ അവർ പറയാറുള്ളത് അള്ളാഹു ആയിരം എന്നാണ്. അവർ അള്ളാഹു റസൂലു ആയിരം എന്ന് പറയാറില്ല, അത് പറയാൻ പാടുള്ളതുമല്ല. ഇതാണ് ചോദ്യവും മറുപടിയും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇസ്ലാം ബാഹ്യപരമായി നമ്മൾ ചെയ്യാറുള്ള ഇബാദത്തുകളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിൽ പെട്ടതാണ് ഷഹാദത്ത് കലിമയും, കാരണം നമ്മളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വേണ്ട കാര്യമാണ് ഷഹാദത്ത്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ദീനിന്റെ മൂന്ന് മർത്തബകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അദ്ദേഹം ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടിയിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ മർത്തബ ഇസ്ലാമാണ്, ഇസ്ലാം കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം എന്ന അഞ്ച് ഘടകങ്ങൾ. രണ്ടാമത്തേത് അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈമാനിന്റെ ആറ് റുക്കുനുകൾ. മൂന്നാമത്തേത് ഇഹ്സാൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട മർത്തബയാണ്. അപ്പോൾ ഇസ്ലാം ദീനിന് മൂന്ന് ഗ്രേഡുകളുണ്ട്. അതിന്റെ ബാഹ്യമാണ് ഇസ്ലാം, പിന്നീട് അതിനുള്ളിലുള്ളതാണ് ഈമാൻ, അതിന്റെ ഏറ്റവും അകക്കാമ്പാണ് എഹ്സാൻ. അപ്പോൾ എല്ലാ എഹ്സാനുള്ളവരും മുഹ്സിനീങ്ങളും മുഅ്മിനായിരിക്കും, അതേപോലെ മുസ്ലിമായിരിക്കും. എന്നാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും എഹ്സാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മുഹ്സിനീങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, എന്നാൽ അവരെല്ലാം മുസ്ലിങ്ങളായിരിക്കും. എന്നാൽ എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനുകളോ മുഹ്സിനുകളോ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അത് ഏറ്റവും ബാഹ്യമായ പുറന്തോടാണ്. ഇതാണ് മൂന്ന് മർത്തവകൾ എന്നർത്ഥം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്സാനാണ്, പിന്നീട് ഈമാൻ, പിന്നീട് ഇസ്ലാം. എന്നാൽ ഈ പദങ്ങളൊക്കെ സാങ്കേതികമായി വിശുദ്ധ ഖുർആനിലും ഹദീസിലും പല തരങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ലാമുലില്ല ഹിബി തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ഖലൂസ് മിന ശിർക്കി വഅഹ്ലിഹി എന്നാണ്. തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുക, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ഒഴിവാകുക എന്നാണ് ഇസ്ലാമിന്റെ നിർവചനം. അത് ഇസ്ലാം മിക പ്രമാണങ്ങളിൽ ഇസ്ലാം എന്ന് പ്രയോഗിക്കുന്നതോടുകൂടി അതിന്റെ അർത്ഥം അയാൾ മുസ്ലിമുമാണ്, അയാൾ മുഅ്മിനുമാണ് എന്നുകൂടി വരുന്നതാണ്. എന്നാൽ അത് രണ്ടും ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അർത്ഥം കിട്ടുക. ഈമാൻ എന്ന് പറഞ്ഞാലോ തസ്ദീഖും ബിൽ കൽബ് വനുദുക്കും ബിൽ ലിസാൻ വഅമലും ബിൽ അർക്കാൻ, ശരീരം കൊണ്ടുള്ള പ്രവർത്തനം, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം, മനസ്സുകൊണ്ടുള്ള വിശ്വാസം, ഇതാണ് ഈമാൻ. അപ്പോൾ ഈമാൻ ഒരാൾ മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അയാൾ മുസ്ലിമാണ് എന്നുകൂടിയാണ്. ഒരാൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അയാൾ മുഅ്മിനാണ് എന്നുകൂടിയാണ്. പക്ഷേ അത് മാത്രം പറയുമ്പോഴാണത്. എന്നാൽ മതപ്രമാണങ്ങളിൽ ഇസ്ലാം, മുഅ്മിൻ, മുസ്ലിം എന്നൊക്കെ ഒരുമിച്ച് വന്നാൽ രണ്ടിനും പ്രത്യേകം പ്രത്യേക അർത്ഥം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ വേറെയും ഖുർആൻ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ, സദഖ അതായത് സകാത്ത് ഫക്കീർമാർക്കും മിസ്കീമാർക്കുമാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഫക്കീറൊന്ന് വേറെയാണ്, മിസ്കീനൊന്ന് വേറെയാണ്. അതല്ലാതെ ഒരുപാട് സ്ഥലത്ത് ഫക്കീർ മിസ്കീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം ഫക്കീറും മിസ്കീനും ഒന്നാണ്. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അത് രണ്ടിനും പ്രത്യേകം പ്രത്യേകം അർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വർത്തവ്യാണ് ഇഹ്സാൻ. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങൾ മൂന്നും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫമ്മ ഔറസ്നൽ കിതാബ അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിന ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് ഒമിൻഹും സാബിക്കും ബിൽ ഖൈറാത്തി ബിഇദ്നില്ല ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. പിന്നീട് വേദഗ്രന്ഥം ഞാൻ അനന്തരമായി നൽകി, ഞാൻ തെരഞ്ഞെടുത്ത ആളുകൾക്ക്, അവരുടെ കൂട്ടത്തിൽ അക്രമികളുണ്ട്, സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ മുഖത്തസിദുൻ മധ്യനിലപാടിൽ ഇബാദത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്, ഒമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത് മുൻകടന്ന ആളുകളുമുണ്ട്. ബിഇദ്നില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ്. ഇതിലൊന്നാമത്തത് വാലിമുല്ലി നഫ്സികളാണ്, മുസ്ലിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. ഒമിൻഹും മുക്തസിദുൻ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അതിൽപ്പെടും. ഒമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത് മുഹ്സിനീങ്ങളായ ആളുകളുടെ ഗ്രേഡാണത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈമാൻ കാര്യങ്ങളും വിശദമായി തന്നെ ആയത്തുകളിൽ കാണാൻ പറ്റും. ഇസ്ലാം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ തന്നെ ആയത്തുകളുണ്ട്. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും കബല അൽ മഷ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. പുണ്യമെന്ന് പറയുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിലും ആഖിറത്തിലും മലായികത്തുകളിലും ഗ്രന്ഥങ്ങളിലും നബിമാരിലും വിശ്വസിക്കുന്നതാണ്. ഈ പറഞ്ഞ ആയത്തിൽ ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖദർ ഒഴികെ, ഖദർ വേറെ ആയത്തിൽ പ്രത്യേകം പറഞ്ഞു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാ കാര്യങ്ങളും ഞാനൊരു അളവനുസരിച്ചാണ് പടച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചതായി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമും ഈമാനുമൊക്കെ ഖുർആനിൽ വന്ന കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ചതുമാണ്. ഇത് അംഗീകരിക്കുക എന്നത് നിർബന്ധമാണ്. അത് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. കാരണം ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ എന്ന് പിന്നീട് ഉള്ള ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ പിന്നീട് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ പണ്ഡിതന്മാർ അവരുടെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പേര് വെച്ചതാണ്. അതൊക്കെ നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളതാണ്. ഇൻഷാല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾക്ക് മൂന്നാമത്തെ ഹദീസ് വായിക്കാം. ചെറിയ രൂപത്തിലുള്ള വിശദീകരണം മാത്രമാണ് ഇവിടെ നൽകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാമും ഈമാനും ഇഹ്സാനുമൊക്കെ തമ്മിലുള്ള ബന്ധം, അത് തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം കർമ്മപരമായ കാര്യങ്ങളാണ്, ഈമാൻ വിശ്വാസപരമായ കാര്യങ്ങളാണ്, ഇഹ്സാൻ ഇസ്ലാം ദീനിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡാണ് എന്നീ കാര്യങ്ങളാണ് ഈ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.